ിം ജഗത്സർവം പ്രാണ ഏജദേനിസ്രതം മഹദ്ഭയം വജ്രമുദ്ദിതം യേതദ്വിതുരമൃതാസ്ഥേ ഭവന്തി. ഇവിടെ പറയുന്ന ഈ പ്രാണൻ പ്രാണനാണോ അതോ ബ്രഹ്മമാണോ? അത് പ്രാണനെന്ന പൂർവശം ബ്രഹ്മമാണെന്ന് സിദ്ധാന്തം. ഉത്തരത്രാവി ഭയാതസ്യ അഗ്നിസ്തപതി ഭയാതപതി സൂര്യഃ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്രുധാവതി പഞ്ചമഹായി ബ്രഹ്മൈവ നിർദ്ദേക്ഷ്യതേ ന വായുഃ. ഇവിടെയും ഭയത്തെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഭയം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന രീതിയിൽ ദൈവഭയം എന്നുള്ള രീതിയിലല്ല, ദൈവത്തെ പേടിക്കണം അവരർത്ഥത്തിലല്ല എന്തുകൊണ്ട്. ഇവിടെ പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധമുള്ളവന് പിന്നെ ഭയമില്ല, പിന്നെ അവനങ്ങനെ ദൈവത്തെ പേടിക്കും. ദ്വിതീയദ്വൈ ഭയം ഭവതി അങ്ങനെ പറയുന്നു. പലതരത്തിലും ഇത് ഭയത്തെ നിരാകരിക്കുന്നതാണല്ലേ, അത് ഏതെങ്കിലും തരത്തിൽ ഭയത്തെ അംഗീകരിക്കുന്നതല്ല. പിന്നെ ഭയ ശബ്ദം ഉപയോഗിക്കുന്നത് എന്താണോ, അത് മുമ്പും പറഞ്ഞു, അത് ജഗത്തിനൊരു വ്യവസ്ഥയുണ്ട്. ജഗത്ത് ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി പോകുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥ ആവശ്യമാണ്, കാരണം ജീവികളുടെ കർമ്മഫലമനുസരിച്ച് ജഗത്ത് അല്ലെങ്കിൽ സംസാരം ഇതിലിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു: ഉത്പത്തി, സ്ഥിതി, നാശം. ഉത്പത്തി സ്ഥിതി നാശങ്ങൾ സംഭവിച്ചാൽ സംസാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിന് ജഗത്പാലകന്മാരെല്ലാവരും ബാധ്യസ്ഥരാണ്. ആ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതാണ് ബ്രഹ്മം. ആണ് ഭയാതസ്യ അഗ്നി തപതി, അഗ്നിദേവൻ ബ്രഹ്മത്തെ ഭയന്ന് തപിക്കുന്നു. അഗ്നി ഉഷ്ണവും പ്രകാശമുള്ളതായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് അതിൻ്റെ സ്വഭാവത്തെ വടിയുന്നില്ല. അത് ആവശ്യമുള്ള ജഗത്തിൻ്റെ സ്ഥിതി നിലനിൽപ്പിന്. ഇനി നശിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നശിക്കും, നശിച്ചാലും അത് വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ഭയാത്തപതി സൂര്യ, സൂര്യദേവനും അങ്ങനെ തന്നെ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയാതിന്ദ്രശ്ച വായിശ്ച, ഇന്ദ്രനും വായും എല്ലാം ആ ഭയത്തിലാണെന്ന് വെച്ചാൽ ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് തന്നെ ഒന്നും ഇവിടെ വഴിതെറ്റി സഞ്ചരിക്കുന്നില്ല. എല്ലാം ശരിയായി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന് മൃത്യുരുദ്ധാവതി പഞ്ചമഹ, മൃത്യു പോലും അതിൻ്റെ പ്രവൃത്തി, നാശം എന്ന് പറയുന്ന, സംഹാരം എന്ന് പറയുന്ന പ്രവൃത്തി പോലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ധരിക്കുന്നത് ശരി, സൃഷ്ടി കുഴപ്പമില്ല, നല്ല സൃഷ്ടിയാണെങ്കിൽ അത് വ്യവസ്ഥയ്ക്ക്, അതിനൊരു വ്യവസ്ഥയുണ്ട്. പിന്നെ സ്ഥിതി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ സ്ഥിതിക്കും വ്യവസ്ഥ ആവശ്യമാണ്. തനിക്ക് നാശങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ നാശം അതും ഇതിന് സമമായിട്ട് പറയുമ്പോൾ, നാശവും വ്യവസ്ഥയ്ക്കനുസരിച്ച് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണ്. നാശത്തെ താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തൻ്റെ ആഗ്രഹം അനുസരിച്ച് നാശം ഒരിക്കലും മാറി നിൽക്കാറില്ല. എത്ര മഹാമൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തിയാലും ശരി, നാശമെന്ന് പറയുന്നതും തികച്ചും വ്യവസ്ഥ വിധമായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതം. മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. രണ്ടിനെയും പ്രത്യേകിച്ച് ഇത്രയും കാലം ജീവിച്ചിനി മരിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുന്നില്ല, അല്ല ഇനി കുറച്ചു കാലം കൂടെ ജീവിക്കണം അങ്ങനെ ചിന്തിക്കുന്നില്ല. മരണത്തെ ഒഴിവാക്കാൻ വേണ്ടി മന്ത്രവാദങ്ങൾ ചെയ്യുന്നില്ല, ജ്യോത്സ്യനെ കാണുന്നില്ല. ജീവിതം നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതും വ്യവസ്ഥാപിതമായിട്ടാണ് പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം ബ്രഹ്മനിയമം അനുസരിച്ച് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും വഴിതെറ്റുന്നില്ല. ഇതാണ് തത്വത്തെക്കുറിച്ചുള്ള ബോധം. അങ്ങനെ ഒരാൾ തത്വത്തെ ധരിക്കുന്ന ഒരാൾ, തത്വത്തെക്കുറിച്ചുള്ള ബോധമുള്ള ആൾ, ആ തത്വബോധം എന്ന് പറയുന്നത് പ്രപഞ്ചവുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടെന്ന് പറയും, പക്ഷെ ഈ പ്രപഞ്ച വ്യവഹാരത്തെ വിട്ടിട്ടൊരു ബ്രഹ്മജ്ഞാനമുണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പറയുന്ന വിഷയങ്ങളെ ധരിക്കാതെ ഒരു ബ്രഹ്മജ്ഞാനമില്ല. ഏത് ബ്രഹ്മജ്ഞാനമുണ്ടെങ്കിലും അത് ഇതിലൂടെയാണ് ഒരാൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സപരിചര ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് കൊണ്ടാണ്. എല്ലാ ഭാഗങ്ങളും ഉണ്ട് അതിൽ. അതിന് അതിൻ്റെ ഒരു ഭാഗമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനവും, അതിൻ്റെ ഒരു ഭാഗമാണ് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ സമ്യക് ജ്ഞാനം എന്ന് പറയും, സമ്യക്കായിട്ടുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം. അങ്ങനെ വരുന്ന ആ ഒരു ജ്ഞാനമുള്ളവന് മാത്രമേ അവൻ്റെ മനസ്സ് ആ ജ്ഞാനം കൊണ്ട് നിശ്ചിന്തതയെ പ്രാപിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏതുപോലെയായിരിക്കും അറിവെന്ന് പറയുന്നത്? അവിടെയാണ് പറയുന്നത്, അങ്ങനെ ഒരു ജ്ഞാനം ഇല്ലാതെ വരുമ്പോഴാണ് പറയുന്നത്. അതിന് അജ്ഞാനം കേവലം പരോക്ഷമായ ഒരു ജ്ഞാനമാണ്, പരോക്ഷമായിട്ട് അറിഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ ജ്ഞാനം അവന് ഒരു ബോധ്യത്തെ ഉണ്ടായിക്കൊടുക്കുന്നില്ല. അതാണ് വേറെ തരത്തിൽ പറയുന്നത്, എന്താണ് ശരി ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ കേട്ട് അറിഞ്ഞു, പക്ഷെ അത് ഓർക്കാൻ പറ്റുന്നില്ല. ചിലർ പറയും ബ്രഹ്മം മറന്നുപോകുന്നു, ചിലർ പരാതി പറയും. അല്ലെങ്കിൽ വ്യവഹാരത്തിൽ വരുമ്പം വ്യവഹാരം മേളിൽ വരുന്നു, ബ്രഹ്മജ്ഞാനം അടിയിപ്പോകുന്നു, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പരാതികൾ പറയും. ചിലർ പറയില്ല അതല്ല ബ്രഹ്മജ്ഞാനമുണ്ട്, പക്ഷെ അതിന് ഉറപ്പില്ല. അപ്പൊ ഇത് ഈ പരാതികളല്ല എന്നുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള സമ്യക്കായിട്ടുള്ള ജ്ഞാനമില്ല. ഇവിടെ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു, ഇങ്ങനെ ഭയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഏതത് വിതുഹു അമൃതാസ്തേ ഭവന്തു. ഇങ്ങനെ ഈ തത്വത്തെ അറിയുന്നവൻ അവന്റെ ബുദ്ധിക്ക് നിശ്ചിന്തത ഉണ്ടാകത്തക്ക രീതിയിൽ ഈ തത്വത്തെ അറിയുന്നവൻ, സമീക്കായി അറിയുന്നവൻ, വേദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ ബ്രഹ്മം വന്ന് തന്നെ കുറിച്ച് ചിന്തിച്ചാലും, എന്നുവെച്ചാൽ തന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിച്ചാലും, അല്ല ഇനി ബ്രഹ്മമെന്ന് പറഞ്ഞ് സർവം ഖല്ലിതം ബ്രഹ്മ എന്നിങ്ങനെ ചിന്തിച്ചാലും, അല്ല ഇനി ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും, അല്ലെങ്കിൽ പ്രാപഞ്ചികമായിരിക്കുന്ന ഈ ദ്വന്ദ്വങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും, പ്രാപഞ്ചികമായ ദ്വന്ദ്വങ്ങളെന്ന് പറയുമ്പോൾ അനുകൂല പ്രതികൂലങ്ങൾ, സുഖദുഃഖങ്ങൾ, എല്ലാ വിഷയങ്ങളെ ഇങ്ങനെ എന്ത് ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം സമ്യക്കായ ജ്ഞാനം ഉണ്ട്. അങ്ങനെ തത്വത്തെ സംബന്ധിച്ചും വ്യവഹാരത്തെ സംബന്ധിച്ചും, രണ്ടിനെ സംബന്ധിച്ചും. കാരണം തത്വത്തെക്കുറിച്ചുള്ള ബോധം ഒരാൾക്കുണ്ടാകുമ്പോൾ അത് പറയുക സച്ചിദാനന്ദമാണ്. ഒരാൾക്ക് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവും, പക്ഷെ വ്യവഹാരത്തിലേക്ക് വരുമ്പോഴോ, വ്യവഹാരത്തിൽ ഒരിക്കലും സമത്വമില്ല, അത് ദ്വന്ദ്വാത്മകമാണ്, അവിടെ മനസ്വസ്ഥമാകും. ഇതാണ് സാറിന് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, സമയമായുള്ള ജ്ഞാനം വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തത്വത്തെ ഗ്രഹിക്കുന്നവൻ അവൻ നിശ്ചിന്തനാകുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കെന്താണ്? കൃതകൃത്യത. അത് ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതത് അവരാണ് മുക്തന്മാരായിത്തീരുന്നത്, അമൃതാസ്തേ ഭവന്തി. അല്ല കേവലം ബ്രഹ്മം ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമാധി പോയിട്ടും കാര്യമില്ല. കാരണം എന്തായാലും ഇവിടെ വരണം, ഈ ജാഗ്രതത്തിലേക്ക് വരണം. ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഈ ജാഗ്രത ഒരുവനെ വീണ്ടും വിഷമത്തിലേക്ക്, വൈഷമ്യത്തെ ഉണ്ടാക്കാതിരിക്കും. അപ്പൊ ഇതിന്റെ തത്വം അറിയണം. ഇത് ബ്രഹ്മവന്ത്രത്യക്ഷത എന്ന വായു പറയുന്നു. ഇവിടെയെല്ലാം പലതരത്തിൽ ശ്രുതിയിൽ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലും നിർദ്ദേശിക്കുന്ന ബ്രഹ്മത്തെ തന്നെയാണ്. ഇത് ബ്രഹ്മവന്ത്രദീക്ഷതയെ പറയുന്ന, അവിടെ പൂർവക്ഷി പറയുന്ന പോലെ പ്രാണനെ ഗ്രഹിക്കുക, അതിൻ്റെ ഉപാസന ചെയ്യുക, അതിൻ്റെ ഫലത്തെ പ്രാപിക്കാവുന്നതല്ല. എന്നുവെച്ചാൽ പ്രാണൻ എന്നുള്ള ശബ്ദത്തെ കൊണ്ട് പറഞ്ഞാലും, ഇന്ദ്രിയൻ എന്നുള്ള ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞാലും, മനസ്സ് എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് പറഞ്ഞാലും, എല്ലായിടത്തും പറയുന്നത് ഇനി അടുത്ത ജ്യോതിഷം എന്ന് പറയും, ആകാശം എന്ന് പറയും, എല്ലാം ഒരു തത്വത്തെ തന്നെയാണ്. ഇവിടെ അത് വായു ആണ് വിഷയമായതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നു. വായുവിനെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറയും. ഇത് ബ്രഹ്മ ഇവ നിർദ്ദിക്ഷ്യത എന്ന വായു സ വായുകസ്യ ജഗതോ ഭയഹേതുത്വ വിധാനാത്. തദേവ ഇഹാവി സന്നിധാനാത് മഹഭയം വജ്രം ഉദ്യതമീതി ച ഭയഹേതുത്വ പ്രതിഭിജ്ഞാനാത്. നിർദ്ദിഷ്ടമിതി ഗമ്യത്തെ. വജ്രശബ്ദോപേയം ഭയഹേതുത്വ സാമാന്യപ്രയുക്ത യഥാ ഹി വജ്രം ഉദ്യതം മമ ഏവ ശിരസി നിപതേത് യദി അഹമസ്യ ശാസനം ന കുര്യാം ഇത്തനേന ഭയേന ജനോ നിയമേന രാജാദിശാസനേ വർത്തതേ ഏവം ഇദം അഗ്നി വായു സൂര്യാദികം ജഗത് അസ്മാദേവ ബ്രഹ്മണോ ലിഭ്യൻ നിയമേന സ്വവ്യാപാരേ പ്രവർത്തതേ ഇതി ഭയാനകം ബ്രഹ്മോപമിതം ബ്രഹ്മ വജ്രോപമിതം ബ്രഹ്മ. ഭയാനം, ഭയത്തെ ജനിപ്പിക്കുന്ന വജ്രം, അതിനോടുകൂടെ ബ്രഹ്മത്തെ ഉപമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മ തത്വത്തെ ഗ്രഹിക്കുന്നവന് ഏതെങ്കിലും തരത്തിൽ ഭയം ഉണ്ടാകുമെന്നോ ബ്രഹ്മം ഭയത്തിന് ഹേതുവാകുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണോ ഇവിടെ എല്ലാം ശരിയായി തന്നെ നടക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ബ്രഹ്മ ശക്തിക്ക് അധീനമായി നടക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ആരും ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നും. അപ്പൊ ഒരാള് അതിത്രേ ഉള്ളൂ, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാളെന്ത് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. അയാൾ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അയാളെ സംബന്ധിച്ച് തത്വത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്തെന്നുള്ളതാണ്, അതാണ് ഇവിടെ പറയുന്നതിന് താല്പര്യം. പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു അതാണ്. ശരി പറയും എന്താണ് ഇവിടെ ഇപ്പൊ പറയുന്ന, ലോകമെല്ലാം നിശ്ചിതമായ വ്യവസ്ഥയിൽ എന്താ പറയുന്നത്, ബ്രഹ്മണ ബിബ്യൻ നിയമേന സ്വവ്യാപാരെ പ്രവർത്തതേ, എല്ലാം കൃത്യമായി അതാതിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു നടക്കുന്നു എന്ന് പ്രപഞ്ചശക്തികൾ പോലും, അല്ലെങ്കിൽ പ്രപഞ്ചശക്തികൾക്ക് വിധേയമായിരിക്കുന്ന എല്ലാം അതിൻ്റെ നിയമമനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില മനുഷ്യർ വിചാരിക്കുന്ന എന്താണ്, ചില വിചാരിക്കുന്നു അല്ല ഇവിടെ എല്ലാം കുഴപ്പത്തിലാണ്, തകരാറിലാണ്, അതുകൊണ്ട് ഇതൊക്കെ എനിക്കൊന്ന് നന്നാക്കിയെടുക്കണം, ശരിയാക്കിയെടുക്കണം. ചിലരങ്ങനെ ചിന്തിക്കുന്നു, പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ലോകത്തേക്ക് നന്നാക്കിയെടുക്കാൻ വേണ്ടി. ചില പറയുന്നു ഇതൊന്നും നന്നാക്കാൻ പോയിട്ട് കാര്യമില്ല, ഇതൊന്നും ശരിയാക്കിയാലും ശരിയാവുന്ന കാര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം. രണ്ട് കാഴ്ചപ്പാടും ഉണ്ടല്ലോ. ഇത് ഏതാണ് എന്ന് വെച്ചാൽ അത് വ്യക്തിനിഷ്ഠമാണ്, അവരവർക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനെ പ്രവർത്തിക്കാം. പക്ഷെ രണ്ടു കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നാണ് തത്വം. നിങ്ങൾ നന്നാക്കിയാലും ശരി, ഇത് നന്നാക്കിയില്ലെങ്കിലും ശരി, ഇതെല്ലാം വ്യവസ്ഥാപിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിയമേന സ്വവ്യ, ഒരു നിയമം അനുസരിച്ച് അതിൻ്റെ ഫലമായി പ്രവർത്തനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ശരി, ഇത് നന്നാക്കാൻ ശ്രമിക്കാം, അയാൾക്ക് തീരുമാനിക്കാം എന്താണ് ഇതെല്ലാം നിയമത്തിന് വിധേയമായി ഞാൻ പ്രവർത്തിക്കുന്നു. ഒരാൾ പറയുന്നില്ല നന്നാക്കിയിട്ട് കാര്യമില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ആ നിയമത്തിന് വിധേയമായി അയാൾ പ്രവർത്തിക്കുന്നു. പിന്നെ ഒന്ന് മാത്രം എന്താണോ, ഞാൻ നന്നാക്കിയില്ലെങ്കിൽ ഇതെല്ലാം നശിച്ചുപോകും എന്ന് കരുതിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? നാശം ആ നിയമത്തിന്റെ വ്യവസ്ഥയിൽ സംഭവിക്കേണ്ടതാണെങ്കിൽ താൻ എത്ര ശ്രമിച്ചാലും അത് സംഭവിച്ചു തന്നെ തീരും. പിന്നെ തനിക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടെന്ന് മാത്രം എന്ന് പറയുന്നത് കൊണ്ടാണ് ഫലത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് നന്നായി എന്നാർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതാണ് കാണുന്നത്. എല്ലാം കാലദേശങ്ങൾക്ക് ഉചിതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനവൻ എന്തുവേണോ ചെയ്യും. നിങ്ങളിങ്ങനെ ചെയ്തേ തീരൂ എന്ന് നമുക്ക് മൂർഖനായ ഒരുവനോട് പറയാം, ബുദ്ധിശൂന്യനായ ഒരാളോട് പറയാം. കാരണം അവന് ഇതിനെക്കുറിച്ച് ബോധമില്ല. ഇന്നത് ചെയ്യരുത് എന്ന് പറയാം, ബുദ്ധിശൂന്യനായ ഒരുവനോട് പറയാം വിധി നിഷേധങ്ങൾ. പക്ഷെ ഈ ബോധമുള്ളവനെ സംബന്ധിച്ച് വിധി നിഷേധമില്ല എന്ന് പറയുന്നതാണ്. എന്താണ് അവനറിയാം? എന്താണോ എല്ലാം ഈ പ്രപഞ്ചമെല്ലാം അതിന്റെ വ്യാപാരത്തിൽ നിയമപൂർവമായി പ്രവർത്തിക്കുന്നു. ഓ, തനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യാതെ ഇരിക്കും. എന്തായാലും കാര്യങ്ങൾ സംഭവിക്കുന്ന എന്തിനനുസരിച്ചായിരിക്കും? ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടായിരിക്കും. എന്തിൻ്റെ വ്യവസ്ഥ? ഈ സർവത്തിനും നിയന്താവായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച്. ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ എന്നൊക്കെ ഗീതി പറഞ്ഞ തത്വം തന്നെ പറയുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരാൾ ഇതിൽ നിന്ന് മുക്തനാകത്തുള്ളൂ. ഈ അല്ലാതെ ലോകത്തെ നന്നാക്കാൻ പോയാലും ശരി, ലോകത്തിൽ നിന്ന് മാറി നിന്നാലും ശരി, ലോകത്തിൽ നിന്നും മാറിയിക്ക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്ന എന്തെങ്കിലും തപസ്സനുഷ്ഠിച്ചാലും ശരി, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഇതിനെ നന്നാക്കാൻ ശ്രമിച്ചാലും ശരി, അവന് മുക്തിയില്ല. അവനീ ലോകത്തിലെ കെട്ടുപാടുകളിൽ പെട്ടുപോകും. ഇത് ശരിയാ, സമ്മിക്കായിട്ടുള്ള ബോധത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ജ്ഞാനാത്മുക്തി. അത് എങ്ങനെയുള്ള ജ്ഞാനം? സമ്യജ്ഞാനം എന്നെല്ലാം പറയും, ദൃഢജ്ഞാനം എന്നെല്ലാം പറയുന്നു. അത് തന്നെയാണ് അതികവിഞ്ഞൊന്നും ഇവിടെ അദ്വൈതത്തിൽ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓരോരുത്തരുടെ ഭാവന, കൽപ്പന, അപ്രായോഗികമായ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയും. അപ്പോൾ ഇവിടെ തത്വത്തെയാണ് പറയുന്നത്, മറ്റ് പ്രാപഞ്ചികമായ കാര്യങ്ങളെയല്ല, പ്രാണനെ കുറിച്ചൊന്നുമല്ല എന്നാണ്. ഇത് ബ്രഹ്മൈവ നിർദ്ദേശ്യതേ, പരമമായ തത്വത്തെയാണ് ഈ സന്ദർഭത്തിലും പറയുന്നത്. പിന്നെ വായു പ്രാണനെ കുറിച്ചല്ല. സവായുകസ്യ ജഗത്ത ഭയഹേതുത്വ വിധാന. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? പ്രാണനോ മനസ്സോ ഇതെല്ലാം ഉൾപ്പെട്ട ഈ ജഗത്തിന് ഭയഹേതുവായി എന്ന് വെച്ചാൽ ഈ ജഗത്തിന്റെ വ്യവസ്ഥയ്ക്ക് കാരണക്കാരനായ ബ്രഹ്മം, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പരമമായ തത്വത്തെക്കുറിച്ച്. അപ്പോൾ ജഗത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരാൾ ലോകം നന്നാകും, അയാൾക്ക് ജഗത്തിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിലല്ലോ ഇതൊക്കെ നശിച്ചുപോകും, ഞാനിത് ശരിയാക്കിയില്ലെങ്കിൽ, അങ്ങനെ ഒരു ആശങ്ക അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ മുക്തി. ഇനി ഒരാൾ ജഗത്തിനെ നന്നാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾ ഈ തത്വത്തെ അറിഞ്ഞിട്ടാണ്, അയാളുടെ മനസ്സിലൊരാശങ്കയില്ല. നമ്മയെ ദഹ്യതി കിഞ്ചന, ജനകനെ പോലെ. എന്തുകൊണ്ട്? അറിയാം ഇതെല്ലാം അതിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മിഥില നഗരി മുഴുവൻ അഗ്നിയിൽപ്പെട്ട് ദഹിച്ച് നശിച്ചു പോകാനാണ് എങ്കിൽ അത് സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും. അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. ഈ ലോകം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഭൗതികമായ പരമാർത്ഥം നാശമില്ലല്ലോ. നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നശിച്ച് തന്നെ തീരും. എന്തുകൊണ്ട്? അതും സൃഷ്ടിയും സ്ഥിതിയും പോലെ തന്നെ നാശവും ഈ ബ്രഹ്മത്തിന്റെ നിയമത്തിന് വിധേയമായ കാര്യമാണ്. ആ നാശത്തിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കാൻ താൻ വിചാരിച്ച കഴിയത്തില്ല, നശിച്ചതിനെ തീരും. പിന്നെ തനിക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ നിയന്താവ് താനല്ല, അത് തനിക്കൊന്നും പറ്റത്തില്ല. അതാണ് പ്രവൃത്തി മാത്രം അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ ആരാണോ ഞാൻ എന്നുള്ള ഒരു അല്പബുദ്ധിയോടുകൂടി ഇതിനെയൊക്കെ നന്നാക്കാൻ അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം അനുസരിച്ചൊന്നുമല്ല ഇവിടെ കാര്യം നടക്കുന്നു. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ തത്വത്തെക്കുറിച്ചുള്ള ബോധം. ആ ബോധമുള്ളവന് മാത്രമേ ഇവിടെ നിശ്ചിന്തനായി ജീവിക്കാൻ കഴിയൂ, അല്ലാത്തവന് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സവായുഗസ്യ ജഗതഃ ഭയഹേതുത്വം, അതായിരുന്നു എല്ലാം പ്രാണൻ ഉൾപ്പെടെയുള്ള സർവത്തിന്റെയും വ്യവസ്ഥാപകനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രാണനും ഭയക്കുന്ന ഒന്ന്, അതിനെ കുറിച്ചാണ് പറയുന്നത്. തദേവ ഇഹാബി സന്നിധാനാത്, അത് തന്നെയാണ് ഇവിടെയും ഈ സന്ദർഭത്തിലും പ്രതിപാദിക്കുന്ന. അതിനെയാണ് മഹത്ഭയം വജ്രം ഉദ്യതമിരിജ. മഹത്ഭയമാണ് ഉയർത്തിപ്പിടിച്ച വജ്രത്തെ പോലെയാണ് എന്നെല്ലാം ഭയഹേതുത്വ പ്രതിവിജ്ഞാന ഭയഹേതുത്വത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പ്രതിവിജ്ഞാന നിർദ്ദിഷ്ടമിതി കരമി, അതുകൊണ്ട് തത്വത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. തത്വത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. അതാണ് ഒരാൾ ബോധിക്കേണ്ടത്. അല്ലാതെ മറ്റ് പ്രാപഞ്ചികമായ കാര്യങ്ങളെക്കുറിച്ചല്ല. വജ്രശബ്ദോപ്യവും ഭയഹേതുത്വ സാമാന്യാത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? വജ്രശബ്ദത്തെ എന്തിനുപയോഗിച്ചു? അത് പൊതുവെ അങ്ങനെ വാളവങ്ങീവൻ എന്ന് പറയുന്ന പോലെ ഭയത്തിന് ഹേതുവായി പൊതുവെ പറയുന്ന ഒരു രീതിയാണ്. ഒരു വ്യവസ്ഥാപകനെ കുറിച്ച് സാധാരണ പറയുന്നതാണ്. അങ്ങനെ എടുത്താൽ മതി. ഇവിടെ അതിന് ഭയം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചെന്നുകൊണ്ട് അവസ്ഥയെ ലംഘിക്കാൻ ആർക്ക് സാധിക്കും? സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ഉള്ള ഒരു അവ്യവസ്ഥ, അത് ഉല്ലംഘിക്കാൻ കഴിയത്തില്ല ആർക്കും. അതുകൊണ്ട് അത് സാധ്യമല്ല എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താനായിട്ട് ഇവിടെ ഒന്നും സാധിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചു. താനും ബ്രഹ്മമല്ലേ? പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ കരുതുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയല്ലേ പറയുന്നു ഞാനിതാ ഈ ലോകത്തെ നന്നാക്കുന്നു. അവിടെയൊക്കെ ശരീരാഭിമാനം തത്വമാണെങ്കിൽ പിന്നെ തനിക്ക് നന്നാക്കുന്നതിൻ്റെ കർത്തൃത്വം മാത്രമല്ല നശിക്കുന്നതിൻ്റെയും കർത്തൃത്വം തന്നെ തന്നെയാണ്. ഇത് നശിക്കുന്നതും അതുകൊണ്ടല്ലേ ഇവിടെ സൃഷ്ടിക്കുന്ന സംഹാരത്തിനും ദൈവത്തെ പ്രത്യേകം പ്രത്യേകം പറയും. ഇതിന് രണ്ടിനും തുല്യമായ പ്രാധാന്യമേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് സ്ഥിതിയെയും എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഹാരത്തെയും. അതിലൊരു കാര്യമില്ല. സംഹാരം എന്ന് പറയുന്നതും തുല്യപ്രാധാന്യമുള്ളതാണ്. അത് സംഭവിച്ചതിന് തീരണം. അതുകൊണ്ട് താത്വികമായ ദൃഷ്ടിയിൽ ഇതിനെല്ലാം ഒരേ സ്ഥാനം തന്നെ. അതുകൊണ്ടാണ് അവിടെ ഭയം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയക്കേണ്ട കാര്യമില്ല. അവ്യവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാഹി വജ്രം ഉദ്യതം മമൈവ ശിരസി നിപതേ ഏത്യഹം അസ്യ ശാസനം എന്ന കുര്യാം. എങ്ങനെയാണ് വജ്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അത് കാണുമ്പോൾ ഇതെന്റെ തലയിൽ വീഴും എന്ന് കരുതിയിട്ട് നിപതേ ഏത്യഹം അസ്യ ശാസനം എന്ന കുര്യാം, ഞാൻ ഈ ആളിനെ അനുസരിക്കാതിരുന്നാൽ എന്ന് കരുതുന്ന ഒരാള് രാജാവിനെയും മറ്റും ഭയക്കുന്നത് പോലെ ഇതെന്റെ തലയിൽ വിടുത്തി വീഴും എന്നൊക്കെ പറയുന്ന പോലെ ഇത്തനേന ഭയേന ജനോ നിയമേന എന്നിങ്ങനെ ജനങ്ങൾ ആ നിയമത്തെ കൊണ്ട് രാജാധിശാസനെ പ്രവർത്തിയതേ രാജാവിന്റെ മറ്റ് ശാസനത്തിൽ പ്രവർത്തി. അതാണ് ഇവിടെ മുഖ്യം. ആ രാജശാസനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ അണുവും ആ രാജശാസനത്തിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചോ ഇതിൻ്റെ നാശത്തെക്കുറിച്ചോ ഒന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. തനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇതിന്റെ സംരക്ഷണത്തിനോ ഇതിൻ്റെ നാശത്തിനോ. പക്ഷെ അതൊന്നും തനിക്ക് അധീനമല്ല എന്നർത്ഥം. അതുകൊണ്ട് പറയും നിനക്ക് പ്രവർത്തിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. ഇത് ഭയാനകം വജ്രപമിതം ബ്രഹ്മ. അതുകൊണ്ട് ഇവിടെ ഭയാനകമായ വജ്രത്തോട് ബ്രഹ്മത്തെ ഉപമിച്ചിരിക്കുകയാണ്. തഥാച ബ്രഹ്മവിഷയം ശ്രുതിയന്ത്രം, ഇതുപോലെ ധാരാളം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം അതിൻ്റെ താല്പര്യത്തെ എങ്ങനെ മനസ്സിലാക്കണം? ഭീഷാസ്മാദ് വാതഹ പവതി തൈത്രിയത്തിൽ ഭീഷോ തേജി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃതൃധാവതി പഞ്ചമ. നേരത്തെ പറഞ്ഞങ്ങനെ ഭയാദ് അഗ്നിസ്തപതി ഭയാസ്തപതി സൂര്യ. ഇവിടെ അതിനുവരം ഭീഷ എന്ന് പറഞ്ഞു. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. ഭയത്താത് വാതഹ പവത്തെ, വായു വീശുന്നത് ഭയന്നിട്ടാണ്. ഭീഷ ഉദേതി സൂര്യൻ, ഭയന്നിട്ടാണ് ജ്വലിക്കുന്നത് പ്രകാശിക്കുന്നത്. ഭീഷാദ് അസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശാഗ്നി, ഇന്ദ്രനും എന്നുവെച്ചാൽ ദേവതകളെല്ലാം ഭയന്നോടുകയാണ്. മൃതൃധാവതി പഞ്ചമഹാ, എല്ലാ നാശവും അതിൻ്റെ നിയമം അനുസരിച്ചിവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ പിന്നെ ഇതറിഞ്ഞ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും കർത്തവ്യവും അകർത്തവ്യവും എല്ലാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഒരാൾ ഈ വിവേകമുള്ളവനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ആ പ്രവൃത്തിയെ സംബന്ധിച്ചാൽ നിശ്ചിന്തനായിരിക്കും. തത്വബോധം കൊണ്ട് വേറെ ഒന്നുമല്ല. ഇത് അമൃതത്വബലശ്രവണ, ഈ ബോധം കൊണ്ടുള്ള അമൃതത്വം, ഇതിന്റെ ഫലം ഇതാണ്. പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും ഫലം അമൃതത്വം തന്നെ. ഇവിടെ നമുക്ക് പ്രവൃത്തി നിവൃത്തി എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അതടുത്ത സന്ദർഭത്തിനും പറയും. പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. ഇത് ശരിയാണെന്ന് തോന്നി ഞാൻ ചെയ്യുന്നു, പിന്നെ ഇത് ശരിയല്ല തെറ്റാണെന്ന് തോന്നി ഞാൻ ഒഴിവാക്കുന്നു, ഇതാണ് പ്രവൃത്തി നിവൃത്തി. അത് ഒരു പരിധി. അത് കഴിഞ്ഞാലോ അവിടെ പിന്നെ ഇത് ശരി ഇവിടെ ഇത് തെറ്റ് എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനൊരു ചിന്ത അവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെയെല്ലാം ശരിയായ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്കുന്ന നാശത്തിന് ഒരേ സ്ഥാനം തന്നെ. അപ്പോൾ അവിടെ എന്തു പറയും? വിധി നിഷേധങ്ങൾക്ക് ഉപരി എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അത് തത്വബോധത്തെ ആശ്രയിച്ച് പറയുകയാണ്. ഇത് അമൃതത്വ ഫലശ്രവണ, ഇതിൻ്റെ ആത്യന്തികമായ ഫലമായി അവിടെ അമൃതത്വത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അഭി ബ്രഹ്മേവ ഇതം ഇത് ഗ്രമ്യത്തെ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഇതം ബ്രഹ്മ എന്നുള്ള ബോധമാണ് അവനുണ്ടാകുന്നത്. ബ്രഹ്മജ്ഞാനാധ്യ അമൃതത്വ പ്രാപ്തി, ആ ബ്രഹ്മബോധം കൊണ്ട് മോക്ഷപ്രാപ്തി, അതും പറഞ്ഞിരിക്കുന്നു. തമേവ വിദിത്വ അതിമൃത്യം ഏതി നന്ദി പന്ധ വിദ്യതയായനായ ഇത് മന്ത്രവർണ്ണാ. തമേവ വിദ്യത്വ, അതിനെ അറിഞ്ഞിട്ട് മൃത്യം അത്യേതി അതിമൃത്യം ഏതി നന്ദി പന്ധ വിദ്യതയായനായ മോക്ഷത്തിന് മറ്റൊരു വഴിയില്ല. മറ്റൊരു വഴിയും ചിന്തിക്കണ്ട എന്നറി. ഈ തത്വബോധം തന്നെ അശ്രുതിയുടെ നിലപാടതാണ്. തത്വബോധം എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ആ ബോധം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭയത്തിന്റെ കാര്യം മറ്റും പറയും. ബുദ്ധി നേരെയാകണം, അതല്ലാതെ മോക്ഷത്തിന് വഴിയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടത് തത്വവിജ്ഞാനമാണല്ലാതെ പ്രപഞ്ച വിജ്ഞാനമല്ല. പ്രപഞ്ചവിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് തത്വബോധത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ചവിജ്ഞാനമാണ്. അതിനാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരുവന്ന് ജാഗ്രത ഇരിക്കണമെങ്കിൽ പ്രപഞ്ചവിജ്ഞാനമില്ലാതെ കഴിയത്തില്ല. പക്ഷെ ജാഗ്രത ആ പ്രപഞ്ച വിജ്ഞാനം തത്വബോധത്തിൽ അധിഷ്ഠിതമായിരിക്കണം. തത്വബോധത്തിലൂടെ അയാൾ പ്രപഞ്ചത്തെ അറിയണം. പ്രപഞ്ച വ്യവഹാരങ്ങളയാൾ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ കാണണം. എന്താ അതിൻ്റെ അടയാളം? ഇയാൾ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ വ്യാകുലപ്പെടുന്നില്ല, അതാണ് അമൃതത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്നു ജീവൻ മുക്തി എന്ന് പറയുന്നു. അമൃതത്വത്തിൽ ആ ജീവൻ മുക്തിക്കാൻ പ്രപഞ്ചത്തെ തത്വത്തെ വിസ്മരിച്ച് നോക്കിയിരുന്നാലും കഴിയില്ല. അതുകൊണ്ട് പറയുന്നു ഇതം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം തന്നെ വേണം. അപ്പോൾ അവിടെ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യാകുലത്തോടുകൂടിയതാണ്, ദ്വന്ദ്വാത്മകമാണ്. ഈ പറയുന്ന എല്ലാ വ്യാപാരങ്ങളോടും കൂടിയതാണ്. അപ്പം പിന്നെ വ്യാകുലതകളില്ലാതിരിക്കുക, നിശ്ചിന്തമായിരിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് എന്താണോ, എന്താണ് പരമാർത്ഥം എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാം തത്വം എന്താണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഇന്ന വ്യവസ്ഥിതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവിടെ ആ തത്വത്തിൽ ഇതിനൊന്നും സ്ഥാനമില്ല എന്ന് ബോധിക്കുക, അതാണ് നിശ്ചിന്തത എന്ന് പറയുന്നത്. അപ്പോൾ തത്വത്തിൽ പരമാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധമാണ് ആത്യന്തികമായി പറയുമ്പോൾ ആ നിശ്ചിന്തത എന്ന് പറയുന്നത്. അല്ലാതെ അത് ഇതിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ആശ്രയിച്ചുള്ള ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിനെ നിലനിർത്തുകയോ അല്ലെങ്കിൽ മനസ്സിനെ അടക്കുകയോ അല്ലെങ്കിൽ മനസ്സിനെ നശിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിൻ്റെ ഫലങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തത്വബോധത്തിലൂടെ ഇത് സാധിക്കും. തത്വബോധത്തിൽ എന്താ ധരിക്കുന്നത്? തത്വത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിലയില്ല, നിലനിൽപ്പില്ല, അതാണ് തത്വബോധം. ആ ബോധത്തിൽ അതിൻ്റെ ഫലത്തെ പറയുന്നത് എന്താണ്? അതാണ് അമൃതത്വം എന്ന് പറയുന്നത്. അത് വായു ഉപാസന കൊണ്ടോ വായുവിനെ ധരിച്ചത് കൊണ്ടോ മറ്റോ സാധിക്കുന്നു. എത്തു വായു വിജ്ഞാന ക്വചിത് യത്തുവായു വിജ്ഞാനാത് ക്വചിത് തത്വം അഭിഹിതം തദാപേക്ഷിക്കും തത്രൈവ പ്രകരണാന്തരകരണേന പരമാത്മാനം അഭിതായ അതോ അന്യത് ആർത്ഥം ഇതി വായുവാദേഹ ആർത്ഥത്വവിധാനാത് പ്രകരണാദപ്യത്ര പരമാത്മാ നിശ്ചയ അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃത അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തത്പത ഇതി പരമാത്മന പൃഷ്ടത്വ. കാരണം ഇത് ഇവിടെ ചോദിക്കുന്നതിന് കാരണം ഇത് ചാന്തോഗ്യത്തിലെ ഒരു സന്ദർഭം വെച്ചുകൊണ്ടാണ് യാജ്ഞവൽക്കനോട് ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. വായുവിന്റെ ഉപാസനയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവിടെ ഉപാസനയുടെ ഫലമായിട്ടുള്ള മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, പരമാർത്ഥത്തെക്കുറിച്ചല്ല. അപ്പോ പുനർമൃത്യു ജയതി അങ്ങനെ പറയും. അപമൃത്യു പുനർജയതി, ഉപാസകൻ അപമൃത്യുവിനെ ജയിക്കുന്നു എന്നൊക്കെ പറയും. പ്രാണനെ ഉപാസിക്കുന്നു, അത് ശരിയാണ്. പ്രാണ അങ്ങനെയുള്ള ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ ഉപാസനയുടെ ഫലമായിട്ട് അപമൃത്യുവിനെ ജയിക്കാൻ പറ്റും. ഈ അപമൃത്യു എന്ന് പറയുന്നത് എന്താണ്? കട്ടിൽ കിടന്ന് വലിച്ച് വലിച്ച് വലിച്ച് ചാകാതെ ടക്കെന്ന് ചാകുക, അതിനാണ് അപമൃത്യു എന്ന് പറയുന്നത്. അതിനെ പറയാ ആകസ്മികമായിട്ട് അവൻ പോലും അറിഞ്ഞില്ല അവൻ ചത്തുപോയത് എങ്ങനെയെന്ന്. ഇത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഓടി നടന്ന് അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം നേർച്ച നടത്തുന്നത്, ഉപാസനകൾ ചെയ്യുന്നത്, പ്രാർത്ഥന പൂജയൊക്കെ നടത്തുന്നത്. അപമൃത്യുവിനെ ഒഴിവാക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വാമിയുടെ ജ്യോത്സ്യനും പോയി കണ്ടപ്പം പറഞ്ഞു, നിങ്ങൾ ഇത്രാമത്തെ വയസ്സിൽ ചാകും. ഇത്രാമത്തെ വയസ്സിലെന്ന് വെച്ചാൽ 80-ാമത്തെ വയസ്സിൽ. കഥ പറയുന്നതല്ല, ഞാൻ നേരിട്ട് കണ്ട. അപ്പൊ 80 വയസ്സെടുത്താലായപ്പോ സ്വാമിക്ക് ആകെ ആശ, എത്ര ആളാണ് 80 വയസ്സ് ഞാൻ ചത്തുപോകുന്നു. അപ്പൊ ഈ സ്വാമി 80 വയസ്സായപ്പോഴത്തേക്ക് എന്താ പരിഹാരം? ഞാൻ പറഞ്ഞു, ഒരു വഴിയേ ഉള്ളൂ. ഈ 80 വയസ്സ് ഇന്ന് ഇത്ര ദിവസം മുമ്പേ ഒരു പരിപാടി തുടങ്ങും. ചാമുണ്ഡി ഭവനം, പിന്നെ ജപം, അനുഷ്ഠാനങ്ങൾ. സ്വാമി ചെയ്യാൻ തുടങ്ങി. ചാമുണ്ഡി ഭവനം, ജപം, കുറെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, 80-ാമത്തെ വയസ്സിൽ സ്വാമി മരിച്ചില്ല എന്തായാലും. അത്രമാത്രം അധ്വാനിച്ചു. ഒരുപക്ഷെ സ്വാമി ചെയ്ത അഭ്യാസങ്ങളുടെ ഫലമായിരിക്കും. പിന്നെ മരിച്ചത് 92-ാമത്തെ വയസ്സ്, 93-ാമത്തെ വയസ്സിൽ 10-12 വർഷം വയസ്സ് നീട്ടി കിട്ടി. പക്ഷെ പിന്നെ ഒരു വർഷം സ്വാമിക്ക് പരിസര ബോധമില്ലായിരുന്നു, ബോധമില്ലായിരുന്നു. പിന്നെ കുറെ കാലം കിടന്നു, മലവും മൂത്രമൊക്കെ പോയി, നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു. അസമയം 80-ൽ നല്ല ആരോഗ്യത്തോടു കൂടി മരിച്ചിരുന്നെങ്കിലും ഈ കഷ്ടപ്പാടുകളെല്ലാം ഒഴിവാക്കാൻ വരുന്നത്. ഒരുപാട് അഭ്യാസം ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്, അപഹപുനർമൃത്യു ജയതി. അപ്പോൾ സ്വാമി കരുതിയത് ഞാൻ അപമൃത്യുവിനെ ജയിച്ചു എന്നാണ്. 60-ാമത്തെ വയസ്സിൽ മരിക്കുമെന്നറിഞ്ഞുകൊണ്ട് സ്വാമി പിന്നെ വണ്ടി കയറിയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല, വണ്ടിയിലൊന്നും കയറത്തില്ല. ഗംഗയുടെ തീരത്തൊരു കുടിലൊക്കെ കെട്ടി അവിടെ ഇരുന്നു, നല്ല കട്ടറൊക്കെ കെട്ടി അവിടെ യാത്രയെ ചെയ്യത്തില്ല. കാരണം വണ്ടി ഇടിച്ച് മരിച്ചാലോ, 60-ാമത്തെ വയസ്സിൽ മരിക്കണ്ടേ? അപ്പം വളരെ സൂക്ഷിച്ച് തന്നെ ജീവിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സംഭവം ഉണ്ടായില്ല. ഒരുപാട് ചാമുണ്ഡി ഹോമമൊക്കെ നടത്തി, നിരന്തരം ദേവി ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടിരുന്നു. പ്രയോജനമുണ്ടായി, അത് നീട്ടുകിട്ടി. സ്വാമിയുടെ വിശ്വാസമനുസരിച്ച് അങ്ങനെ ആയിരിക്കണം സംഭവിച്ചത്. അതുകൊണ്ടിങ്ങനെ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടൊക്കെ ആശ്രമങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ട് മരിക്കാതിരിക്കാൻ. അങ്ങനെയുണ്ട്. അവസാനം വെന്റിലേറ്റർ കിടന്ന് വലിക്കും. അങ്ങനെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, രക്ഷപ്പെട്ടെന്നിരിക്കും. അവരുടെ അനുഷ്ഠാനങ്ങളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ പറയുന്നത് അപമൃത്യു ജയത്തെക്കുറിച്ച് ഉപാസനയുടെ ഫലമായി പറയുന്നുണ്ട്. ശ്രുതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, അപഹ പുനർമൃത്യം ജയതി അപമൃത്യു ജയിക്കുന്നു. ആ സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരി തന്നെയാണ്. ജീവിതം രണ്ടു ദിവസം കൂടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും തിന്നാം കുടിക്കാം എന്നൊക്കെ വിചാരിക്കും. ഇതിനൊക്കെ നീട്ടി കിട്ടേണ്ട ആവശ്യം ഇതൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ രണ്ടു ദിവസം കൂടെ തിന്നിയും കുടിക്കുകയൊക്കെ ചെയ്യാം. തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നു? പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എന്നാലും മനുഷ്യന്റെ ആഗ്രഹം ഇതൊക്കെയാണ്. അവൻ പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ അതല്ല. അവിടെ ഉപാസന കൊണ്ട് അവൻ മൃത്യുവിനെ ജയിക്കുമെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൃത്യുവിനെ ഉപാസന കൊണ്ട് മൃത്യുവിനെ ജയിക്കുമെന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കുന്നതിനാണ് അമൃതത്വം എന്ന് പറഞ്ഞത്. ഉപാസന കൊണ്ട് അമൃതത്വം സാധിക്കുമല്ലോ പറയുന്നത്, സാധിക്കും. പക്ഷെ അമൃതത്വം അല്ല, തത്വജ്ഞാനം കൊണ്ട് സാധിക്കുന്ന അമൃതത്വമല്ല. അപ്പൊ അത്തരം അമൃതത്വത്തിനു വേണ്ടി അല്ല ഇവിടെ ഇവിടെ പറയുന്ന തത്വത്തെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. അപ്പൊ ഈ മൃത്യുവിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. ശരീരം നാശരൂപത്തിലുള്ള മൃത്യുവിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. ശരീരം നശിക്കാതിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. രണ്ടിനും തുല്യപ്രാധാന്യം എന്നാണ്. അതാണ് എത്തു വായു വിജ്ഞാനാതൊന്നും വായു ഉപാസന കൊണ്ട് കൊച്ചു തത്വം അതത്വം അഭിഹിതം തത് ആപേക്ഷികം. ഫലത്തെക്കുറിച്ച് പറഞ്ഞത് അമൃതത്വം കൊച്ചു അമൃതത്വം ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വായു ഉപാസന കൊണ്ട് അത് ഈ പറഞ്ഞതാണ് അമൃതത്വം എന്ന് വെച്ചാൽ ഈ പറഞ്ഞു. അപ്പ പുനർമൃത്യം ജയതി എന്ന് പറഞ്ഞ ആ അപ്പ അമൃതത്വത്തെ കുറിച്ച് പറഞ്ഞത്, അത് പറഞ്ഞത് ആപേക്ഷികമാണ്. അത് അനുഷ്ഠിച്ചാൽ അത് കിട്ടും. പക്ഷെ അത് ഒരാൾക്ക് തത്വബോധമില്ല, അല്ലെങ്കിൽ അയാൾ ഇതിനെ വലുതായി കാണുന്നു. കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്, മരണത്തെ ഒഴിവാക്കുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഇത്തരം ആധ്യാത്മികമായ ബോധമുള്ളവര് സ്വയം ഒരിക്കലും അതിനു വേണ്ടിയൊന്നും പരിശ്രമിക്കാൻ പാടില്ല. പരിശ്രമിക്കുന്നില്ല, പാടില്ല എന്നുള്ളതല്ല, നിഷേധിക്കുകയല്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ അപമൃത്യുന്ന് ജ്യോത്സ്യം പറഞ്ഞു. അപ്പോ ജ്യോത്സ്യം പറയുന്നു 60-80 വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ മരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രഹനിലയൊക്കെ വെച്ച് ചിലപ്പോൾ ജ്യോത്സ്യന് പറയാൻ കഴിഞ്ഞെന്നിരിക്കും. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. വാസനയുടെ ഫലമായി ചിലർക്ക് കാലജ്ഞാനം ഉണ്ടാകും, അവർക്ക് പറയാൻ കഴിഞ്ഞെന്നിരിക്കും. ശരി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രായച്ചിത്തങ്ങളും പറഞ്ഞിരിക്കുന്നു. ശരി, അതുകൊണ്ട് ചിലപ്പം അതും നടന്നെന്നിരിക്കും. ഇതിനൊക്കെ ശാസ്ത്രത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല, അല്ല ശാസ്ത്രവിഹിതമൊക്കെ. പക്ഷെ തത്വബോധത്തിന് ദൃഷ്ടി കാണുന്നയാള് അതിനു വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു പരിശ്രമവും ചെയ്യുന്നില്ല. തത്വബോധമില്ലെങ്കിൽ അല്ലാത്തവർ പരിശ്രമിച്ചോട്ടെ, പിന്നീട് അതിന്റെ ഫലവും അവരനുഭവിച്ചോട്ടെ. അതാണ് അവസാനം കിടന്ന് വലിക്കുന്നതും വെന്റിലേറ്ററിൽ കൊണ്ടുവരുന്നു. അപ്പൊ പെട്ടെന്നങ്ങ് പോയിരുന്നെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നിനെയും ഒഴിവാക്കാനോ ഒന്നിനെയും നേടാനോ ഒന്നും തന്നെ തത്വജ്ഞാനി ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത അജ്ഞന്മാരായ മനുഷ്യർ ഇതിനുവേണ്ടി അർത്ഥന്മാരായിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നു. അതല്ല തത്വജ്ഞാനിയുടെ ബോധം എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആപേക്ഷികമാണ് എന്നർത്ഥം. തത്രൈവ പ്രകരണാത് പ്രകരണാന്തരകരണേന പരമാത്മാനഭിതായ അതോ അന്യത ആർത്ഥം വിധി വായുവാദികളാർത്ഥത്വം. എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു? അവിടെ തന്നെ ബൃഹദാരണ്യത്തിൽ തന്നെ പ്രകരണാന്തരകരണേന അവിടെ തൊട്ടടുത്തൊരു സന്ദർഭത്തിൽ ശ്രുതി തന്നെ പരമാത്മാനം അഭിതായ പരമാത്മ തത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതോ അന്യ ആർത്ഥം വിധി വായുവാദിഹേ ആർത്ഥത്വവിധാനം. അവിടെ തന്നെ പറയുന്ന ഇതെല്ലാം ആർത്ഥമാണ്, ഇതെല്ലാം മിഥ്യ, അസംബന്ധം, ഇതൊന്നും ഒരു കാര്യമില്ല എന്നർത്ഥം. അത് സ്വാമിയായാലും ശരിയല്ല, സാധാരണ മനുഷ്യനായാലും ശരിയല്ല. സ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ തോന്നുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ജീവിതകാലത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ, സ്വത്തും പണവും ഇതൊക്കെ സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞാൽ സാധാരണ ലൗകികനായ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കും. കുറച്ചു കാലം കൂടി ഇതൊക്കെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന് വിചാരിക്കും ഒരു സാധാരണ മനുഷ്യൻ വിചാരിക്കും പോലും. അപ്പം മരിക്കാതിരിക്കാനുള്ള വഴികളൊക്കെ നോക്കും ഒരുപാട്. അത്രയേ ഉള്ളൂ, അവിടെ ലൗകിക ബുദ്ധിയുണ്ടാണ്, അല്ലവിടെ ആധ്യാത്മിക ബുദ്ധിയൊന്നുമില്ല. താൻ മരിച്ചു കഴിഞ്ഞാൽ താൻ സമ്പാദിച്ചതെല്ലാം തന്നെ വിട്ട് പിരിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ ഇതുവരെ ചെയ്ത പ്രയത്നം അത് ഫലവത്താകത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും സമ്പാദിക്കുന്നവർക്ക്. അങ്ങനെ ചിന്തിക്കും സ്വാമി ആയാലും ശരി. ഈ ബോധമില്ലെങ്കിൽ ബോധമുള്ളവരെ ഒഴിവാക്കുക, അല്ലാത്തവരെ കുറിച്ച് പറയുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇതൊന്നും തന്നെ പിരിയരുത്, താൻ ഇതിനെ പിരിയരുത്, ഇതെല്ലാം വേണം, നിലനിൽക്കണം, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുക. പൂന്താനം പറയുന്ന പോലെ ഒരു ഉണ്ണി ഇവിടെ ഉണ്ടായി കണ്ടിട്ട് എന്ന് ലൗകികൻ ചിന്തിക്കുന്നത് പോലെ അതിനും വൾഗറായി സ്വാമിയും ചിന്തിക്കും. അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഈ അപമർത്തിയവനെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ശ്രുതി മറ്റൊരു പ്രകടനത്തെ സൃഷ്ടിച്ച് അവിടെ പറഞ്ഞ് ഇതെല്ലാം അസംബന്ധമാണ്, അത് ഈ അപമർത്തിയവനെ ജയിക്കാൻ ശ്രമിക്കുന്നതും മന്ത്രം ജപിക്കുന്നതും തത്വബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ ശരീരത്തെ നിലനിർത്താനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല. അങ്ങനെ കുറച്ചിര ചാന്ദ്രായണം പോലെയുള്ള തപസ്സുകളൊക്കെ ചെയ്ത് ശരീരത്തെ പീഡിപ്പിച്ച് അതിന് ശ്രമിക്കുന്നില്ല, രണ്ടിന് ശ്രമിക്കുന്നില്ല. അങ്ങനെ ഇതി വായുവാദേഹി പ്രാണനും മറ്റും ആർത്ഥമാണ്. ആർത്ഥം എന്ന് വെച്ചാൽ മിഥ്യ, അതുകഴിഞ്ഞതാർത്ഥം. അത് മിഥ്യയാണ്, സത്യമല്ല, ഇതൊക്കെ പ്രതീതിയാണ്, ഇതിനെ ആശ്രയിച്ചുള്ള കർമ്മങ്ങളും ഉപാസനകളും എല്ലാം മിഥ്യയാണെന്ന് പറയുന്നത് എന്താണ്? ഇത്തരം കാര്യങ്ങളിലെല്ലാം അവൻ നിശ്ചിന്തനായിരിക്കാൻ, തത്വബോധത്തിലിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അവനൊന്നും ചിന്തിക്കുന്നില്ല. അവൻ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ടില്ലേ അറിയാൻ? അവന് ഒരാൾ എന്തിനാ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നത്? എന്നാണ് മരിക്കുമെന്നറിയാൻ. എന്ന് മരിച്ചാലും സാരമില്ല എന്ന് വരുന്ന ഒരാൾ എന്തിനാ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു? അറിയില്ല. ഇനി ജ്യോത്സ്യന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി പറയാണ് നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഇന്നേ മരിക്കും. ജ്യോത്സ്യൻ ശരിയായിരിക്കണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ ഒരാൾ എന്തിനാ പോകുന്നു? ജ്യോത്സ്യനോട് വെച്ച് നോക്കുന്നു. ജ്യോത്സ്യനും തെറ്റുപറ്റാവുന്നു, ശരിയും പറഞ്ഞു. അതുകൊണ്ട് ഇത് വിശ്വാസമുള്ളവർക്ക് ഇതിലൊക്കെ വലിയ അപകടമാണ്. അതുകൊണ്ട് അതിനൊന്നും പോകാതിരിക്കുന്ന നല്ലത്. എന്നാണോ ശരീരത്തിന്റെ നാശം, അദ്യവാ ശോവാ ശ്രുതി തന്നെ പറയാം, അത് ഇന്നാണ് സംഭവിക്കുന്നത് അല്ല നാളെയാണ് സംഭവിച്ചോട്ടെ, അതിലെന്താ? അതിനെ ദുഃഖിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രുതി തന്നെ പറഞ്ഞിട്ട്, അതാ പറയുന്നു പ്രകരണാന്തരം, ആ ശ്രുതി തന്നെ വേറൊരു പ്രകരണത്തെ സൃഷ്ടിച്ചിട്ട് പറയുന്നു ഇതൊക്കെ അസംബന്ധമാണ്, ഇതൊന്നും കാര്യമില്ല. അസ്മാത് കൃതാകൃത ഞാനീ പറഞ്ഞ സ്വാമിക്ക് ജ്യോത്സ്യം അറിയാമായിരുന്നു. അപ്പൊ സ്വാമി ഇങ്ങനെ ഇരുന്ന് ജ്യോത്സ്യം നോക്കുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നു. അപ്പോ ഞാൻ സ്വാമി എടുത്ത് ചോദിച്ചു, ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, 50-50 എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ചിലതൊക്കെ ഒത്തു വരുന്നുണ്ട്, ചിലത് അങ്ങനെ അല്ലാതെയും വരുന്നുണ്ട്. കാരണം ഒരു ശാസ്ത്രത്തിനും അതിൻ്റെ അപൂർണതയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് നമ്മളിത് പറയാൻ പോകുന്നത്? നമ്മളത് പറയാതിരിക്കുക. കാരണം 50-50 എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ അടുത്ത് പറയും നാളെ മരിക്കുമെന്ന്, വേറൊരുത്തൻ്റെ പറയും ഒരു വർഷം കഴിഞ്ഞെന്ന്. രണ്ടുപേരും ഇത് ഏതാ ശരി തെറ്റാണെന്ന് സ്വാമിക്കും നിശ്ചയമില്ല. എന്തായാലും ഇത് കേൾക്കുന്നവന് പിന്നെ ആദിയാണ് മനസ്സിൽ. ഒരു ഉദാഹരണം പറയുന്നുള്ളൂ, ഇങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ പരിഹാരം കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു കഷ്ടപ്പാട് വരാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്നവന് ഭയങ്കര മാനസികമായ സംഘർഷം ഉണ്ടാവും. പിന്നെ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കും. വലിയ ബുദ്ധിമുട്ടല്ലേ, എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നു? എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സമയം നിങ്ങൾക്ക് അതൊക്കെ പറയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇതില്ലാതെ. ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ ശരി, പിന്നെ എന്നാ എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. ആ സമയമാണ് തൊണ്ണൂറ്റാമത്തെ വയസ്സിൽ ബോധം നഷ്ടപ്പെട്ട്. കാരണം ഇങ്ങനെയുള്ളവർ, ഒരാൾ ബോധം നഷ്ടപ്പെട്ട് മരിച്ചാലെന്തോ, എന്നാലും ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഭയാശങ്കകളുള്ളത് അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്ക് പോകുമ്പോഴും അതിനും അവർ വിലപിക്കും ഒരുപാട്. എന്നാലും എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നല്ല ഒരുപാട് വിലപിക്കും. അപ്പൊ ഇതിന് നേരത്തെ തന്നെ ഒരാൾ തയ്യാറായിരിക്കണം. ഇത് ഞാൻ സ്വാമി എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മസൂത്രമൊക്കെ പഠിച്ചാളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ കുറഞ്ഞ സ്വാമി. അതുകൂടെ ഓർത്തോളൂ, പഠിക്കുന്നതിനൊന്നും കാര്യമൊന്നുമില്ല. എന്നിട്ടും ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് പഠിക്കുന്നുവെന്ന് ഇത് ഉള്ളി പതിയുന്ന വേറൊരു കാര്യം, രണ്ട് കാര്യമാണ്. പ്രകരണ അഭിധാന, അതുകൊണ്ട് അവിടെ ശ്രുതി ഇതെല്ലാം അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകടനാദപ്പി അത്ര പരമാത്മശ, അതുകൊണ്ട് ഇവിടെ പ്രാണനെ പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ തത്വത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയും. പക്ഷെ അവിടെ എന്താണ്? അത്ര പരമാത്മനിശ്ചയ, അവിടെ പരമാത്മനിശ്ചയം അതാണ് വേണ്ടത്. ബാക്കി ഉപാസനകളെക്കുറിച്ചോ കർമ്മങ്ങളെക്കുറിച്ചോ എന്തോ പറയട്ടെ, എന്താണ് പ്രകരണാതപി പ്രാണനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പരമാത്മനിശ്ചയം അതാണ് വേണ്ടത്. അത് തന്നെ ഇവിടെ പറയുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ സാരം, അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാശ്ച ഭവ്യാശ്ച യത്തത് പശ്യതി തദ്വദ. നചികേതസ് യമദേവന്റെ അടുത്ത് പോയത് ജ്യോത്സ്യം അറിയാൻ വേണ്ടിയിട്ടല്ല. നാളെ എന്ത് സംഭവിക്കും, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഏത് നരകമാണ് കിട്ടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതും യമനെ പോലെയുള്ള ഒരു മഹാനെ കണ്ടുമുട്ടിയതിനു ശേഷം ഇതൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, അവിടെ പറഞ്ഞല്ലോ അങ്ങനെ പോലെയുള്ളൊരു വലിയ മഹാനെ കണ്ടുമുട്ടിയിട്ട് ഞാനിങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെന്താ അർത്ഥമുള്ളത് എന്നാണ്. എനിക്ക് പെടലിക്കൊരു വേദനയുണ്ട്, 12 വർഷമായി ഇത് മാറാൻ വല്ല വഴിയുണ്ടോ? വയറ്റിനൊരു വേദനയുണ്ട്, ദിവസം അരമണിക്കൂറേ ഉള്ളൂ, എന്നാലും അതൊന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മഹാത്മാക്കളോട് ചോദിക്കേണ്ടത്. ആരും ഒരു ജിജ്ഞാസു ആർത്തനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊക്കെ കാണും. അവന് ഈ ലോകത്തെക്കുറിച്ച്, ഈ ശരീരത്തിനും അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തയില്ല. അതുകൊണ്ട് നജീവേസ് പറയുന്നു, അങ്ങേപ്പോലെയുള്ള ഒരു മഹാനെ കിട്ടുക എന്ന് പറയുന്നതിന് വളരെ ദുർലഭമാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടുകിട്ടി, അപൂർവമാണ്. അപ്പം എനിക്കറിയേണ്ടത് എന്താണ്? ഇന്നിത്ര ധർമാത് അന്യത്ര അധർമാ, ധർമാധർമ്മങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ് ഞാൻ അറിയേണ്ടത്. വിധി നിഷേധങ്ങളെ കുറിച്ചല്ല അറിയേണ്ടത്. എന്തുകൊണ്ട്? എനിക്ക് വിധിയിലും നിഷേധത്തിലൊന്നും താല്പര്യമില്ല. തത്വത്തെ അറിഞ്ഞാൽ മതി. കാരണം ആ തത്വത്തെക്കുറിച്ചുള്ള സമീകായ ബോധത്തിലാണ് ഒരാൾക്ക് അമൃതത്വം എന്നുള്ളത് അറിയും. അല്ല, വിധിയും നിഷേധവുമൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അന്യത്ര അസ്മാത് കൃതാകൃതങ്ങളെ കുറിച്ചും എനിക്കറിയേണ്ട കാര്യമില്ല. കൃതാകൃതങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പുണ്യപാപങ്ങളെന്ന് പറയാം, കർമ്മ ഉപാസനകളെന്ന് പറയാം, പലതരത്തിലും പറയും. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് നിത്യാനിത്യങ്ങൾ എന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ പ്രാപിക്കാവുന്ന നിത്യം, ഇവിടെ എന്ത് പ്രാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യശസ്സിനെ നിലനിർത്താൻ പറ്റും, എന്ത് പ്രാപിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ എൻ്റെ ഐശ്വര്യം ശക്തി എല്ലാം നിലനിർത്താൻ പറ്റും. പ്രയസ്സിനെ എന്തുകൊണ്ടെനിക്ക് അങ്ങേറ്റം ബ്രഹ്മലോകം വരെ എത്താൻ പറ്റും, സ്വർഗലോകത്തെത്താൻ പറ്റും? എന്താണ് നശിച്ചു പോകുന്നത്, ഏത് ഫലം നശിച്ചു പോകും? അങ്ങനെ ഫലചിന്ത അതൊന്നും എനിക്കില്ല. അന്യസ്യ ഭൂതാസ ഭവ്യസ, ഭൂതഭാവികളെ കുറിച്ച് എനിക്കറിയണ്ട. പലരും അറിയാൻ വലിയ ആഗ്രഹമുള്ള കാര്യമാണ്, ഭൂതത്തിൽ ഞാൻ ആരായിരുന്നു കഴിഞ്ഞ കാലത്തിൽ. ഇന്ന് എൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ കണ്ടിട്ട് ഒരു കുരങ്ങൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇത് തന്നെ ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ജന്മത്തിൽ ഇത് തന്നെ ആകുമോ? ഭവ്യാശ ഭാവിയെക്കുറിച്ച് അതറിയണം പലർക്കും. കസംബന്ധമാണ് ഭൂതഭാവികളെ കുറിച്ച്. അതിനൊക്കെ ഉപരിയായ കാര്യമാണ് എനിക്കറിയേണ്ടത്. ഇത് ഈ പ്രാപഞ്ചികമായ വ്യാവഹാരികമായ നിലയിൽ നിന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും എനിക്കറിയേണ്ട. അതുകൊണ്ട് പറയും എന്താണ്, അമൃതത്വസ്യ നാശാസ്തി. ഇതൊന്നും കൊണ്ടും അമൃതത്വത്തിന് ഇവിടെ പറയുന്ന മുമ്പ് പറഞ്ഞതായ അമൃതത്വം, അതിന് ഇതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും ഇല്ല. ഈ അറിവുകൊണ്ട് അത് വേണ്ട എന്നാണ്. അപ്പോൾ അതിന് ഉപരിയായി യത് പശ്യസി, അങ്ങ് എന്താണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നജികേസിന് മനസ്സിലായി. ഇവിടെ യമദേവൻ ആ തത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തത്വത്തെ അറിഞ്ഞിട്ട് ആ നിർമ്മമനായി തൻ്റെ കർത്തവ്യത്തെ പറഞ്ഞല്ലോ, അമൃതർ ധാവതി പഞ്ചമ. ആ ബ്രഹ്മ നിയമത്തിന് വിധേയമായി തൻ്റെ കർത്തവ്യത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പറയുന്നു, ഏതൊരു തത്വത്തെ ബോധിച്ചിട്ടാണോ താൻ തൻ്റെ പ്രവൃത്തിയിൽ ഇങ്ങനെ പിരിക്കുന്നത്, ആ തത്വത്തെ വിശദീകരിക്കുക, തദ്വത എന്ന് പറഞ്ഞു. എന്നിവിടെയും എന്താണ് ഇത്? പരമാത്മന പ്രശ്നത്വ, പരമാത്മാവിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ വരി വായിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല, അന്യത്ര ധർമ്മ അന്യത്ര അധർമ്മ അന്യത്ര അസ്മത് കൃതാകൃത അന്യത്ര ഭൂതാശ ഭവ്യാശ. കാരണം അവിടെ പരമാത്മ ശബ്ദം വന്നില്ല പറയുന്നു. പക്ഷെ അവിടെ ചോദിക്കുന്നു, കാരണം ഇതിനെല്ലാം അപ്പുറം ഉള്ള തത്വം, അതിനെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ അത് പരമാത്മബോധമാണ്. ആ പരമാത്മബോധത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതറിഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഇനി പുസ്തകമുള്ള ഒരു പുസ്തകത്തിൽ നോക്കുക, നമ്മളെന്തായാലും സന്ധി പഠിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ അത് ചെയ്താലേ നമുക്ക് പ്രയോജനം വരത്തുള്ളൂ, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് യാതൊരു ഉപയോഗം വരത്തില്ല. ഓരോ ഭാഗങ്ങളിലും ഞാൻ അത് കാണിച്ചു തരാം, പുസ്തകം നോക്കണം. പഠിക്കാത്ത സന്ധികൾ പറയത്തില്ല. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉത്തരത്ര അപി, ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ഏതാണ് സന്ധി, ഏതാണ് സവർണി ദീർഘ. ഉത്തരത്ര അപി ദീർഘം വന്നിരിക്കുന്നു, സൂത്ര പറഞ്ഞിരിക്കുന്നു, അവിടെ മുതലാണ്. ഭയാത് അസ്യ അഗ്നിഹി, ശ്രുതി നോക്ക്, അവിടെ എല്ലാം സന്ധി ചെയ്ത ഉപയോഗിച്ചിരിക്കുന്നു. ഭയാദസ്യ അഗ്നി, പക്ഷെ ഈ പദത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് വേണം. എങ്ങനെ അസ്യ അഗ്നി എന്നിടത്ത് എന്തു വന്നു? ഒന്നും വന്നില്ല. സൗനദീർഘ അസ്യ അഗ്നി, അടുത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. തപതി ഭയാത് തപതി സൂര്യ, ഭയാത് ഇന്ദ്രശ്ച, ഇടയ്ക്ക് സമാസത്തിൽ വരുന്ന സന്ധികൾ ഞാൻ പറയത്തില്ല, പദങ്ങളിൽ വരുന്ന സന്ധികൾ പറയൂ. വായുശ്ച മൃതൃധാവതി പഞ്ചമഹായി ബ്രഹ്മൈവ നിർദേക്ഷ്യത്തെ വായുഹു സ വായുകസ്യ ജഗത്തോ ഭയഹേതുത്വ വിധാന. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഭയഹേതുത്വ അഭിധാന, ഇത് സമസ്ത പദമാണ്. ഇവിടെ ഭയഹേതുത്വ അഭിധാനാണെന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ അർത്ഥം കിട്ടത്തില്ല, അതൊക്കെ വിഗ്രഹിക്കണം. അത് ഒറ്റ പദമാണ്, അത് സന്ധി അവിടെ ഉണ്ട്, പക്ഷെ ആ സമാസത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് മാത്രമേ അതിനെ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആ വെറുതെ അവിടെ ഭയഹേതുത്വ അഭിധാനാഥാന്ന് പിരിച്ചിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് സമാസത്തെക്കുറിച്ചുള്ള ബോധ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പംക്തികളിൽ എല്ലാം വരുമ്പോൾ അത് എങ്ങനെ പിരിക്കണമെന്ന് പദബോധം വേണം. തദേവ ഇഹാപി സന്നിധാന മഹദ്ഭയം വജ്രം ഉദ്യതമിതിച്ച ഭയഹേതുത്വം ഭയഹേതുത്വപ്രത്യഭിജ്ഞാനാദിഷ്ടം ഇതി ഗമ്യത്തെ വജ്രശബ്ദോ അപ്യയം. വജ്രശബ്ദോ അപി, അവിടെ എന്താ വന്നത്? വജ്രശബ്ദോ അപി എന്താ വന്നത്? എങ്ങപ്പദാന്താതതി, ഇന്നലെ പഠിച്ചത് ശബ്ദോ ആ നിരന്തരം എന്ത് ചെയ്തു? പൂർവ്വരൂപം വന്നു. പദാന്ത ഏങ്ങോ അതിപരേ പൂർവ്വരൂപം ഏകാദേശ സ്യാത്. അത് കഴിഞ്ഞ് അപി അയ വന്നിരിക്കുന്നിടത്താണ് ഈ പറഞ്ഞ സാധനം വന്നു. ഇതോ എണച്ചി ഇപ്പോഴും രണ്ട് സന്ധി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒന്ന് രണ്ട് സന്ധികൾ അവിടെ വന്നിട്ടുണ്ട്, അത് പഠിച്ചാലേ മനസ്സിലാവും. അവിടേക്ക് എന്താണ്? പദങ്ങൾ വേറെയാണ്. ശബ്ദോ അപി അയം സമാസം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ പിരിക്കാൻ പറ്റുന്നത്. അതിന് കുറച്ചുകൂടെ ഒരു ഭാഷാ പരിചയം വരണം. ബഹേതുത്വ സാമാന്യാത്ര തഥാ ഹി വജ്രം ഉദ്യതം മമൈവ ശിരസി നിപതേദ്യഹം അസ്യ ശാസനം നക്കുര്യാം ഇത്തി അനേന. അത് നമുക്കറിയാം. ഇഗോയന ശ്രീ ഭയേന ജനോ നിയമേന രാജാദിശാസനേ പ്രവർത്തത്തെ ഏവം. ഇതൊക്കെ ധാരാളം വരുന്ന സന്ധിയാണ്. സന്ധിയാവുന്ന അവിടെ പ്രവർത്തത്തെ ഏവം ഇത് അത് വരണം. എന്നിട്ട് ലോപഹശ്ചാതല്യസ്യ രണ്ടാമത്. അപ്പൊ നമ്മൾ പ്രവർത്തത്തെ ഇവിടെ നമ്മൾ അറിയണം എന്താണ് പ്രവർത്തത്തെ എന്ന് പറയുന്ന പ്രപൂർവമായിട്ടുള്ള അവിടുത്തെ വർത്തന എന്ന് പറയുന്ന ധാതു ലട്ട് പ്രഥമപുരുഷ ഏകവചനം അത് ആത്മനേപദരൂപമാണ്, അതുകൊണ്ട് അവസാനം ഏ എന്ന് വരും. ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വരണം. അപ്പോ വ്യാകരണം പഠിച്ചില്ലെങ്കിലും ഭാഷയെക്കുറിച്ച് പരിചയമുള്ളവർക്ക് ഇത് കാണുമ്പം മനസ്സ് വരും പ്രവൃത്തത്തെ. ഇനി വ്യാകരണം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ സൂത്രങ്ങൾ ടീതാത്മനിപദാന ടേര് ഇങ്ങനെയുള്ള സൂത്രങ്ങളും മനസ്സിൽ വരും. അപ്പോൾ നിസ്സംശയമായി ബോധിക്കും ഇങ്ങനെയാണ്. പിന്നെ അവിടെ എന്തൊരു നേച്ചുവായോ ലോകശാദൃശ്യ വന്ന് അതുകൊണ്ട് അവിടെ സന്ധി വരുന്നില്ല, അടുത്ത സന്ധി വരുന്നില്ല. ഏവം ഹിതാ ഇതം അഗ്നിവായു സൂര്യാദികൻ ജഗത് അസ്മാദേവ ബ്രഹ്മണോ ബിഭ്യൻ നിയമേന സ്വവ്യാപാരേ പ്രവർത്തത്തെ ഇതി. നേരത്തെ ഏവ ഒന്ന്, ഇവിടെ ഈ വന്നു. രണ്ടു വന്നു കഴിഞ്ഞാലും എന്തോരും വേച്ചോയാവരും ലോപശാകലിസ്യകാരൻ ലഭിച്ചു. അവിടെ നമ്മൾ പ്രവർത്തത്തെ ഇതി, ഏ വന്നാലും ഈ വന്നാലും പരത്തിൽ നമ്മൾ പഠിച്ച സൂത്രം പ്രവർത്തിക്കും. ഇത് ഭയാനകം വജ്രപമിതം ബ്രഹ്മ തഥാച്ച ബ്രഹ്മവിഷയം ശ്രുത്യന്തരം ഭീഷാസ്മാത് വാതഹ പവതേ ഭീഷോദേതി സൂര്യഃ. ഭീഷ ഉദേതി രണ്ട് വാക്കാണ്. ഭീഷ ഉദേതി ഓ നമ്മൾ പഠിച്ചില്ല, അവിടെ എത്തിയില്ല, എന്റെ മനസ്സെത്തിയതേ ഉള്ളൂ, നിങ്ങളെത്തിയില്ല. ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ചാമൃതർധാവതി പഞ്ചമഹ ഇതി അമൃതത്വ ഭരശ്രവണാദവി ബ്രഹ്മ ഏവ ഇതമിതി ഗമ്യത ബ്രഹ്മജ്ഞാനാദ്യ അമൃതത്വ പ്രാപ്തി തമേവ വിദിത്വ അതി. അത് നമ്മൾ എത്തിയ സ്ഥലമാണ് വിദ്യത്വ അതി. അതായത് ഇവിടെയൊക്കെ എന്താണ് നമുക്ക് ആ പദത്തെ കുറിച്ച് പരിചയമുണ്ടെങ്കിൽ വിദ്യത്വ അവിടെ ദീർഘമാണ്, പരത്തിൽ അതി ഹർസ്വമാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് പിരിക്കാൻ പറ്റത്തില്ല. ആണ് പറഞ്ഞ പദപരിചയം വേണം. അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ എങ്ങനെ പറയും വിദ്യത്വ അതി എന്ന് പിരിച്ചാലും ഇത് തന്നെ വരും രൂപം, വിദ്യത്വ ഹ്രസ്വം അതി ഹ്രസ്വം. പക്ഷെ ഇത് എന്താണ് ത്വാന്തം ആണ്. അപ്പൊ വിദിത്വ നാകാരാന്തമായ ദീർഘം വരും എന്നറിഞ്ഞിരിക്കുന്നു. അതിമൃത്യും ഏതി ന അന്യഹ പഠിച്ചാണ് ഏറ്റവും കൂടുതൽ വരുന്ന സന്ധി തന്നെയാണ്. അകസവർണ ദീർഘ ന അന്യഹ പന്ഥ വിദ്യത്തെ അയനായ വിദ്യത്തെ അയനായ ധാരാളം വരുന്ന സന്ധിയാണ്. ഏതാണ് ഏങ്ങഹ പദാന്താത് അതി കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇതി മന്ത്രവർണാത് എത്തു വായു വിജ്ഞാനാത് ക്വചിത് ആ തത്വം അഭിഹിതം തദാപേക്ഷികം. ഈ തദാപേക്ഷികം എന്നൊക്കെ കാണുമ്പോൾ നോക്കുന്നു ഇവിടെയും ദീർഘം വന്നിരിക്കണം എന്നല്ല. എന്തുകൊണ്ടാണ്? തദ് വേറെ ഒരു പദമാണ്, ആപേക്ഷികം വേറെ പദമാണ്, പൂർവ്വത്തിൽ സ്വരമില്ല. അപ്പോൾ അവിടെ ഒന്നും ദീർഘം വന്നിട്ടില്ല, പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. ഇനി ഇവിടെ ഒരു കുഴപ്പമുണ്ടെന്താണ്? തഥാ ആപേക്ഷികം എന്നിരുന്നിരിക്കട്ടെ, തഥാ ആപേക്ഷികം എന്നിരുന്നാലും ഇതുപോലെ തന്നെ വരും, തഥാപേക്ഷികം ഇങ്ങനെ വരും. തഥാ ആപേക്ഷികം എന്നിരുന്നു കഴിഞ്ഞാൽ ദീർഘം വന്നു കഴിഞ്ഞാൽ തഥാപേക്ഷികം എന്ന് വരും. പക്ഷേ ഇതിപ്പോ തത് ആപേക്ഷികമാണോ അതേ തഥാ ആപേക്ഷികമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഭാഷാ പരിചയം കൊണ്ട്, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഭാഷ വായിച്ച് പരിചയം വരണം. അതുകൊണ്ടാണ് നമ്മൾ സൂത്രങ്ങൾ പഠിച്ചു വെച്ചാൽ പോരാ, ഇത് വായിക്കണം. സംസ്കൃത ഭാഷ പദങ്ങൾ പിരിക്കണം, അപ്പോൾ അതിൻ്റെ ഉപയോഗം വരും. അതുകൊണ്ട് നമ്മൾ വ്യാകരണം പഠിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇത് പ്രയോഗിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ലാതെ വരും. തത്രൈവ പ്രഗ്നാന്തരകർണേന പരമാത്മാന അവിധായ അന്യത്ര ധർമാത് അന്യത്ര അധർമാത്. അവിടെ അകസവർണ ദീർഘം വന്നു, അന്യത്ര അധർമാത് അന്യത്ര അസ്മാത്. അവിടെയും വന്നു അന്യത്ര അസ്മാത്. ഇവിടെയൊക്കെ പദം അറിയാവുന്നുള്ളത് കൊണ്ടാണ് അന്യത്ര അസ്മാതെന്ന് പൂർവ്വത്തിലും പരത്തിലും ഹർസ്വാകാരമായിട്ട് പിരിക്കുന്നു. പദം അറിയില്ലെങ്കിലോ അതങ്ങനെ പിരിക്കാൻ പറ്റത്തില്ല. കൃത കൃത കൃത അകൃത അത് പറ്റപ്പെടാണ്. അന്യത്ര ഭൂതാച്ച ഒന്നും പഠിച്ചിട്ടില്ല. ഭവ്യാച്ച എത്തത് പശ്യസി തദ്വദ വിധി പരമാത്മനഃ പൃഷ്ടത്വ. ഇനി വരെ പരമാവധി വരെ ഒരു 10-15 സൂത്രം അല്ലെങ്കിൽ ഒരു 20 സൂത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വായിച്ചതിനകത്ത് നിന്ന് എല്ലാ സന്ധികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരമാവധി ഒന്ന് 20 സൂത്രം. ആ സന്ധ്യയെ സംബന്ധിച്ച് നമുക്ക് പിന്നെ ഒന്ന് ശേഷിക്കത്തില്ല. Yes.